അനുഭവം ആദിയിൽ ഒന്നിരിക്കലല്ലാതെ അനുമതി ഇല്ല, അല്ലാതെ അനുമതിയില്ല. ആദിയിൽ മുമ്പ് അനുഭവം ഒന്നിരിക്കലല്ലാതെ അനുഭവം ഒന്നിരിക്കൽ എന്ന് പറഞ്ഞാൽ ഒരനുഭവം ഇല്ലാതെ എന്നർത്ഥം. അനുഭവം ഒന്നുണ്ടാകാതെ അനുമതിയില്ല. ഇത് ന്യായശാസ്ത്രത്തിൻ്റെ യുക്തിയാണ്. ഇതാണ് ആശാൻ പറഞ്ഞത്, താർക്കിക ദൃഷ്ടി ഒന്ന് പരിശോധിക്കണം. ഇല്ലാതെ അനുമതിയില്ല. അനുമതിയില്ല എന്ന് വെച്ചാൽ അനുമതി സംഭവിക്കുന്നില്ല. ആദ്യം അനുഭവം ഉണ്ടായാലേ പിന്നീട് അനുമതി ഉണ്ടാകത്തുള്ളൂ. അനുമതി ഉണ്ടാവണമെങ്കിൽ മുൻകൂട്ടി ഒരനുഭവം ഉണ്ടായി. ഇത് തർക്കസംഗ്രഹം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യം ധൂമവും പന്നിയും പുകയും തീയും അടുപ്പിൽ കണ്ട് കണ്ട് കണ്ട് കണ്ട് പരിചയമായി ഒരാൾക്ക്. അയാൾ മനസ്സിലാക്കുന്നു, അതിൽ നിന്നൊരു വ്യാപ്തി നിയമം മനസ്സിലാക്കുന്നു. പുകയുള്ളിടത്തെല്ലാം തീ കാണുന്നു. പിന്നെ അടുപ്പിൽ നിന്ന് അയാൾ പോയി വനത്തിൽ പോകുന്നു, അവിടെയും കാണുന്നു പുകയുള്ളിടത്തെല്ലാം തീ കാണുന്നു. അപ്പോൾ പുകയുള്ളിടത്തെല്ലാം തീയുണ്ടെന്നുള്ള അനുഭവം ഇതാണ്. ഈ അനുഭവം ആദിയിൽ എന്ന് വെച്ചാൽ മുന്നാലെ ഉണ്ടാവണം. ഏതിന് മുന്നാലെ? അനുമതിക്ക് മുന്നാലെ. ഒരാൾ ഒരു അനുമാനം ജ്ഞാനം നടത്തുന്നതിന് മുന്നാലെ എന്നർത്ഥം. അനുമാനത്തിന് മുന്നാലെ, അനുമാനത്തിൽ നിന്നുണ്ടാകുന്നതാണ് അനുമതി. അനുമതി ഉണ്ടാകണമെങ്കിൽ അവിടെ അനുമാനം നടത്തണം. പ്രവതോ വന്യമാൻ ധൂമാ, ഇതാണ് അനുമാനം. ഈ അനുമാനത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം പർവ്വതോ വന്യമാൻ, ഇത് അനുമതി. പിന്നെ അനുഭവം ധൂമത്തിൻ്റെയും വന്യയുടെയും സാഹചര്യം, എവിടെയൊക്കെ ധൂമമുണ്ടോ അവിടെയൊക്കെ വന്യമുണ്ടെന്ന് അതിൽ നിന്നുണ്ടാകുന്ന നിശ്ചയം. ആദ്യം ധൂമവും മഞ്ഞയും ഒരിടത്തിരിക്കുന്ന കാണുക, അത് പലവണ ആവർത്തിക്കുക, അതാണ് അനുഭവം. ആദ്യം ഉണ്ടാവണം. അതുണ്ടായതിനു ശേഷം എവിടെയെങ്കിലും പുകയെ കാണുന്നു, അപ്പോൾ അയാൾ അനുമാനം നടത്തുന്നു. എവിടെയൊക്കെ പുകയുണ്ടോ അവിടെയൊക്കെ തീയുണ്ട് എന്നുള്ള ആ നിയമം അയാൾക്കറിയാമെന്നുള്ളത് കൊണ്ട് അയാൾ അനുമാനം നടത്തുകയാണ്. അനുമാന പ്രയോഗം, ഇവിടെ പുക കാണുന്നു അതിലൂടെ തീ ഉണ്ടാകും. അപ്പോൾ അവിടെ തീ കാണുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് ഉണ്ടാകുന്ന ജ്ഞാനം അനുമതി ജ്ഞാനം, അത് ദാ ഇവിടെ തീ ഉണ്ട്, കാണുന്നില്ല. തീയെ കാണുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാകുന്ന ജ്ഞാനം അതാണ് അനുമതി. നിമിതി അനുമാനം, അതിനു മുമ്പുള്ള അനുഭവം, ഇത്രയും ചേർന്ന് അനുമതിക്ക് വേണ്ടത് ആദ്യം ഏതു സാധ്യങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുന്നു എന്നുള്ള അനുഭവം. അനുഭവം ആവർത്തിക്കുക, കാരണം അനുമതിക്ക് ആദ്യം വേണ്ടത് സാഹചര്യം. ഏതു സാധ്യങ്ങളുടെ സാഹചര്യം, ഏതു ഇരിക്കുന്നിടത്തെല്ലാം സാധ്യം ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കുക, ആ നിയമത്തെ മനസ്സിലാക്കുക. സാഹചര്യ നിയമവും വ്യാപ്തി എന്ന് പറഞ്ഞു, ആ നിയമമാണ് വ്യാപ്തി. ഇതൊക്കെ തർക്കത്തിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് അയാൾക്ക് അനുമതി ഉണ്ടാകുന്നത്, അനുമതി എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവ്. പർവ്വതോ വന്യമാൻ, പർവ്വതത്തിൽ വന്യുണ്ടെന്നുള്ള ജ്ഞാനം ഉണ്ടാവും. അപ്പൊ അനുമതിക്ക് മുമ്പ് വേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? ഒരനുഭവം ഉണ്ടാകണം എന്ന് വെച്ചാൽ ഹേതുവും സാധ്യവും, ഹേതുവായ ധൂമവും സാധ്യമായ വന്യം ഒരു സ്ഥലത്തിരിക്കുന്നു എന്നുള്ള അനുഭവം. ഈ അനുഭവം ഒരു തവണയല്ല, പല തവണ ഉണ്ടാവും. അതാണ് അനുമതിക്ക് മുമ്പ് ഏത് സാധ്യങ്ങളുടെ സാഹചര്യം ഒരുമിച്ചിരിക്കുക, അതിൻ്റെ അനുഭവം അയാൾക്ക് ഉണ്ടാകണം. അനുഭവം ആദിയിൽ മുമ്പ് മുന്നാതെ എന്നുള്ള ഒന്നിരിക്കലല്ലാതെ ഉണ്ടാകാതെ ഇല്ലാതെ അനുമതി ഇല്ല, അനുമതി ഉണ്ടാകുന്നില്ല. ഇത് മുന്നം അക്ഷിയാലെ അനുഭവിയാത്തത് കൊണ്ട് ഇത് എന്ന് പറഞ്ഞാൽ ധർമ്മി. ഇനി വരെ പറയാൻ പോകുന്ന ധർമ്മിയാണ്. ഇത് എന്ന് പറയുന്ന സർവനാമ ശബ്ദമാണ്. സർവനാമശബ്ദം ചിലപ്പോൾ മുമ്പിലുള്ളതിനെ പരാമർശിക്കാനായിരിക്കും, അതിനെ പറയാൻ വേണ്ടിയായിരിക്കും. ചിലപ്പം വരാൻ പോകുന്നതിനെ പറയാൻ മുമ്പ് ഉപയോഗിക്കും സർവനാമം. രണ്ടു തരത്തിൽ ഉപയോഗിക്കും. ഇവിടെ ഇനി വരാൻ പോകുന്നതിനെ പറയാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഉപയോഗിച്ചത് ഇത് എന്ന് വെച്ചാൽ ധർമ്മി. മുന്നം അക്ഷിയാലെ അനുഭവിയാത്തത് കൊണ്ട് മുമ്പ്, മുമ്പെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്നർത്ഥം. ഒരിക്കലും തന്നെ ധർമ്മി അക്ഷിയാലെ അനുഭവിയാത്തത് കൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാത്തത് കൊണ്ട്. അക്ഷി എന്ന് വെച്ചാൽ ഇവിടെ ഇന്ദ്രിയം, സാമാന്യവാചകമാണ്. പ്രത്യക്ഷം, അവിടെയൊക്കെ അക്ഷി ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയം എന്നുള്ള അർത്ഥത്തിലാണ്, കേവലം കണ്ണെന്നുള്ള അർത്ഥത്തിലാണ്. അവിടെയൊക്കെ അക്ഷി സാമാന്യവാചകമാണ്. ഇവിടെ അക്ഷി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം. അക്ഷിയാലെ അനുഭവിയാതെ, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാത്തത് കൊണ്ട് എന്തിനാ അറിയുന്നില്ല? ധർമ്മി അറിയാത്തത് കൊണ്ട് ധർമ്മിയുണ്ടെന്ന്, ധർമ്മിയുണ്ട് എന്ന് അനുമതിയാൽ അറിവിയില്ല, അനുമതി കൊണ്ട് അറിയില്ല, അറിഞ്ഞിടേണം. ഇത് മനസ്സിലാക്കണം. എന്നുവെച്ചാൽ ഇവിടെ രണ്ട് കാര്യവും ഒരുമിച്ച് പറയണം. ധർമ്മി ഒരിക്കലും പ്രത്യക്ഷമല്ല, ധർമ്മി എന്ന് പറയുന്ന ഒരിക്കലും പ്രത്യക്ഷമല്ല. അസ്ഥിധർമ്മീത്യ അനുമതി പദം ഭവതി വാഗവി അസന്നികൃഷ്ടത്വാദസ്യ പ്രത്യക്ഷം അനുമാന അവിടെ പറയുന്ന രീതി തന്നെ കാര്യം. ഇതേ കാര്യം തന്നെ അവിടെ സംസ്കൃതത്തിൽ പറഞ്ഞുകൂടെ, മലയാളത്തിൽ പറഞ്ഞു. ഈ പദ്യം ആദ്യം ഞാൻ വായിക്കുമ്പോൾ എനിക്കിതൊരു പിടിയും കിട്ടിയില്ല. അതാണ് ഈ അസ്ഥിധർമ്മീത്തേനും വിധി. കാരണം നമുക്ക് ഈ തർക്കമോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത കാലമാണ് ഇവിടെ വന്നിട്ടാണ് കേൾക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ പോയെ കണ്ടാൽ തീ കാണുമെന്നൊക്കെ പറഞ്ഞ ചില മലയാളം വ്യാഖ്യാതാക്കളൊക്കെ എഴുതുന്ന കണ്ടിട്ടുണ്ടെന്നുള്ളതല്ല, ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത. അന്ന് സച്ചിദാനന്ദ സ്വാമിയാണ് ഞങ്ങളെ കാര്യദർശി. സച്ചിദാനന്ദ സ്വാമിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇതെന്തോ എഴുതി വെച്ചിരിക്കുന്നു അസ്ഥിധർമ്മീത്യനുമിതി കടം. പാരായണം ചെയ്യുമ്പോൾ എല്ലാ ദിവസവും പാരായണത്തിൻ്റെ അവസാനം ഇത് മൂന്ന് ചൊല്ലിയിട്ടാണ് നിർത്തുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഇത് മൂന്നെണ്ണം ചൊല്ലി അങ്ങ് നിർത്തും. ഇതെന്താ ഇത്രയും ഇതിങ്ങനെ മൂന്ന് ചൊല്ലി നിർത്തുന്നത്? മംഗളം പാടുമ്പോൾ അതെ. ഞാൻ സ്വാമി എടുത്ത് ചോദിച്ചു, സ്വാമി എന്നോട് ഗുരുദേവൻ ഈ മൂന്ന് പദ്യങ്ങൾ എഴുതി വെച്ചു, ഇന്ന് വരെ ഇത് ആർക്കും മനസ്സിലായിട്ടില്ല, എല്ലാ പണ്ഡിതന്മാരും നോക്കി എന്താണ്, ഒരു മനുഷ്യർക്ക് ഇത് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അവസാനം ഇത് മൂന്നെണ്ണം അവസാനം ഈ ചൊല്ലി നിർത്തുന്നതെന്ന് എന്നോട് പറഞ്ഞു. സ്വാമിക്ക് മനസ്സിലാകാത്തോണ്ടായിരിക്കും. അപ്പൊ അതാണ് ഇവിടെ ഈ ആശാൻ എഴുതി വെച്ചിരിക്കുന്ന എന്നുള്ള കാര്യം. ആരും ശ്രദ്ധിച്ചല്ല, ശ്രദ്ധിക്കാതെ പോയി. ഇതാണ് ആശാൻ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. കുറച്ചുകൂടി എഴുതിയിട്ടുണ്ട്. അപ്പോ ധർമ്മി ഉണ്ടെന്ന്, ധർമ്മി ഇവിടെ ഈ പദ്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് ധർമ്മി? ഇവിടെ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവമില്ല, അനുമാനത്തിലൂടെയുള്ള അനുമതിയില്ല, ധർമ്മിയുടെ പ്രത്യക്ഷമില്ല, അനുമതിയില്ല. ഇതാണ് ഇവിടെ പറയുന്നത്. ധർമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? നാരങ്ങ. ധർമ്മി അതിൽ കാണുന്നതെല്ലാം ധർമ്മം. അപ്പം നാരങ്ങ ഇതുവരെ ആരും എന്താണോ പ്രത്യക്ഷമായി ഇന്ദ്രിയങ്ങളിലൂടെ, പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ് മാത്രം എടുക്കരുത്, ഇന്ദ്രിയങ്ങളുടെ ആരും ഗ്രഹിച്ചിട്ടുമില്ല, പിന്നെ അതിൻ്റെ അനുമതി ആർക്കും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ നാരങ്ങ കാണുകയൊക്കെ ചെയ്യുന്നതോ അനുസരം പറയുന്നതോ ധർമ്മത്തെയാണ് കാണുന്നത്. എന്നുവെച്ചാൽ നാരങ്ങയുടെ നിറം കാണുന്നു, നാരങ്ങയുടെ ആകൃതി കാണുന്നുണ്ട്, നാരങ്ങയുടെ മണം അനുഭവപ്പെടുന്നുണ്ട്, എല്ലാം അനുഭവപ്പെടുന്നു. ഇതല്ലാതെ ധർമ്മി എന്ന് പറയുന്നതിന് ആരും പ്രത്യക്ഷമായും കാണുന്നില്ല, കാണുന്നതൊക്കെ ധർമ്മത്തെയാണ് എന്നാണ് ആശാൻ എന്ത് വിശദീകരിച്ചത്. നല്ലൊരു ഉദാഹരണമാണ്. കാണുന്നതെല്ലാം നമ്മൾ എന്തിനും കാണുന്നു, ധർമ്മത്തെയാണ്. ലോകത്തിലേത് വസ്തുവിനെ എടുത്താലും ശരി, മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ എടുത്താൽ നമ്മൾ കാണുന്ന ധർമ്മങ്ങളെയാണ്. എന്താണ് നമ്മൾ കാണുന്നത്? പുസ്തകത്തിൻ്റെ നിറം, പേജുകൾ, പ്രിന്റിങ് ഇങ്ങനെ പലതും ഇനി കാണുന്നുണ്ട്. ഇതിൻ്റെ തയ്യൽ കാണും, പലതും കാണുന്നുണ്ട്. ഇതല്ലാതെ ഇതെന്ന് വേറിട്ട് വേറിട്ട് എന്ന് പറയുന്നു ഒരു ധർമ്മി എന്താ കാണുന്നത്? അപ്പൊ ധർമ്മി എന്താണെന്ന് ചോദിക്കും. ധർമ്മി എന്ന് പറഞ്ഞാൽ ധർമ്മങ്ങൾ ഉള്ളതിനാണ് ധർമ്മി എന്ന് പറയുന്നത്. ധർമ്മങ്ങൾ ഏതിലാണോ ഇരിക്കുന്നത് അതാണ് ധർമ്മി. ധർമ്മോസ്യ അസ്ഥീരി ധർമ്മി എന്ന് പറയും. ഇത് സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്നതാണ്. ധർമ്മം ഏതിലിരിക്കുന്നു അതാണ് ധർമ്മം. ഇപ്പൊ നാരങ്ങ എന്ന് പറയുന്ന ഒന്ന് എടുക്കുക. നമ്മൾ കാണുന്നത് എന്തിനെ കണ്ടാലും അതെല്ലാം എന്താണോ നാരങ്ങയുടെ ധർമ്മങ്ങളാണ്. അപ്പൊ ഈ ധർമ്മങ്ങളെല്ലാം ഇരിക്കുന്ന ധർമ്മി ഏതാണ്? ഏതിനാണ് നിങ്ങൾ ഈ ധർമ്മങ്ങളെല്ലാം ഇരിക്കുന്ന മഞ്ഞ നിറം ഇരിക്കുന്ന ഏതാണ്? ഏതാണ് ആ മഞ്ഞ നിറം ഇരിക്കുന്ന വസ്തു? ആ വസ്തു, അങ്ങനെ ഒരു വസ്തു വേണം നിറം, മഞ്ഞ നിറം ഇരിക്കാൻ. അപ്പൊ നിങ്ങൾ പറയും അത് നാരങ്ങയാണ്. എന്താ നാരങ്ങ? ഈ മഞ്ഞ നിറം അതിൻ്റെ ധർമ്മമല്ലേ നമ്മൾ കണ്ടത്? അപ്പൊ അതല്ലല്ലോ നാരങ്ങ, അതതിൻ്റെ ധർമ്മം, അതിലിരിക്കുന്ന ഒരു നിറം. ധർമ്മം എന്ന് പറഞ്ഞാൽ ഒന്നിലിരിക്കുന്ന ഏതുമാണ്, ധർമ്മത്തിലേ നിങ്ങൾ കാണുന്നുള്ളൂ. പിന്നെ എന്താണ്? അല്ല, അതിൻ്റെ അവരുണ്ട ആകൃതി, അതും ആ അതൊരു ധർമ്മമാണ് കാണുന്നത്. ചോദിക്കുന്ന ആ ധർമ്മത്തെക്കുറിച്ചല്ല, ഈ ഓരോ ധർമ്മങ്ങളും ഇരിക്കുന്നതേതോ ആ ധർമ്മി അതേതാണെന്നാണ് ചോദിക്കുന്നത്. അതിനെ നിങ്ങൾ പ്രത്യക്ഷമായി കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എന്തിനു കാണുന്നുണ്ട്? നാരങ്ങ. നാരങ്ങ എന്ന് പറഞ്ഞാൽ എന്തിനെ കാണുന്ന? ആ നിറത്തെയാണ്. അല്ല, ഞാൻ ആകൃതി കാണുന്നുണ്ട്, ഞാൻ അതിൻ്റെ രസത്തെ അറിയുന്നു, മണത്തെ അറിയുന്നു എന്ന് പറഞ്ഞാലോ? ഇത് ഓരോ ഓരോ ഓരോ ധർമ്മങ്ങളെന്നോ അതിലിരിക്കുന്ന വിശേഷണങ്ങളെന്നോ അതിൻ്റെ പ്രത്യേകതകളെന്നോ ഒക്കെ പറയാം. അതിൽ നിന്ന് വേറിട്ട് അതംഗീകരിച്ച് നിങ്ങൾ കാണുന്നുണ്ട് നാരങ്ങ. പക്ഷെ നിങ്ങൾ കാണുന്ന നാരങ്ങ എന്ന് പറയുന്നത് നിറമോ ആകൃതിയോ ഒക്കെയാണ്. അതിൽ നിന്ന് വേറിട്ട് ഇതെല്ലാം എന്താണ്? ഇതിനെല്ലാം ധരിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിനെല്ലാം വഹിക്കുന്നതായ ഒരു ധർമ്മി ആയ ഒന്നിനെ നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ? അങ്ങനെ നിങ്ങൾ പ്രത്യക്ഷമായി കാണുന്നുണ്ട് എന്നൊക്കെ പറയാൻ കഴിയണം. ഈ നാരങ്ങയുടെ നിറം, നാരങ്ങയുടെ രുചി, നാരങ്ങയുടെ ആകൃതി, നാരങ്ങയുടെ മണം എല്ലാം ഇരിക്കുന്നത് ആ ഈ വസ്തുവാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ? നിങ്ങൾ എന്തിനും ചൂണ്ടിക്കാണിച്ചാലും അത് ധർമ്മമായി, അതാ പ്രശ്നം. നിങ്ങൾ ഈ നാരങ്ങ കയ്യിലെടുത്ത് വെച്ചിട്ട് ഇതാ ഇതാണ് നാരങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഇത് തന്നെയാണ്. നിങ്ങൾ ഏതിനെ നാരങ്ങ എന്ന് വിളിച്ചത്? നിറമാണോ? അങ്ങനെയാണെങ്കിൽ അതാ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വസ്തുവിൻ്റെ ഒരു ധർമ്മം മാത്രമേ ആകുന്നു. ആകൃതിയാണോ? അതും അതിൻ്റെ ഒരു ധർമ്മമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ അതിലിരിക്കുന്ന ഒരു വിശേഷത, അത്രയേ ഉള്ളൂ. അതിലിരിക്കുന്ന ഒരു ക്വാളിറ്റി എന്നേ പറയാൻ പറ്റൂ. അതല്ലാതെ നിങ്ങൾക്ക് ആ കാണുന്ന അതിൻ്റെ ഓരോരോ വിശേഷതകളിൽ നിന്നും വേറിട്ട് ആ വിശേഷതകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വസ്തു നിങ്ങൾക്ക് പ്രത്യക്ഷമായി കാണാൻ കഴിയുന്നുണ്ടോ? അതാണ് ചോദ്യം. അങ്ങനെ ഒന്നിന് ഏതെങ്കിലും ഒരു ഇന്ദ്രിയം കൊണ്ട് അറിയാൻ പറ്റുമോ? എന്നാണ് ഒരു ഇന്ദ്രിയം കൊണ്ടും പറ്റില്ല. എന്തുകൊണ്ട്? കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെ നിറവും ആകുന്നു, മുഖുകൊണ്ടറിയുന്നതിൻ്റെ മണം, തൊക്കു കൊണ്ടറിയുന്നതിൻ്റെ സ്പർശനം. തട്ടിയ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ചെവി കൊണ്ടറിയും. അത് ചൂടാണോ തണുപ്പാണോ തൊക്ക്, തൊകിന്ദ്രിയം കൊണ്ടറിയും. അപ്പൊ അറിയുന്നതല്ല എന്തിനെ? ധർമ്മങ്ങളെ അറിയുന്ന. ആ ധർമ്മങ്ങൾ എവിടെ ഇരിക്കുന്നു? അതിനെന്തുത്തരം പറയും? ആ ഇരിക്കുന്ന വസ്തുവിനെ നിങ്ങൾക്ക് പ്രത്യക്ഷമായി കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ പ്രത്യക്ഷമായി കാണാൻ പറ്റില്ല. പ്രത്യക്ഷമായി കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക, ഈ നിറം എന്ന് പറയുന്നത് ആ ധർമ്മിയുടേതാണ്, ആ ധർമ്മിയിൽ നിറവും തമ്മിൽ ഇന്നതാണ് സംബന്ധം, ആ ധർമ്മിയും ഈ ആകൃതിയും തമ്മിൽ ഇന്നതാണ് സംബന്ധം. ധർമ്മവും ധർമ്മിയും ഉണ്ടെങ്കിൽ രണ്ടും തമ്മിലൊരു ബന്ധം വേണം. ചിന്തിച്ചു മനസ്സിലാക്കേണ്ട കാര്യമാണ്. കേട്ടാൽ പെട്ടെന്ന് പിടി കിട്ടത്തില്ല. ആ നിറവും നിറമുള്ള വസ്തുവും തമ്മിലുള്ള ബന്ധം കൂടെ കണ്ടുപിടി പറയേണ്ടി വരും. അങ്ങനെ നമുക്ക് ധർമ്മിയെക്കുറിച്ച് പ്രത്യക്ഷമായി അറിയാതെ എങ്ങനെ ബന്ധത്തെ പറയാൻ പറ്റും? ബന്ധത്തെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ധർമ്മിയെ സംബന്ധിച്ച് പ്രത്യക്ഷവും സാധ്യമല്ല, ധർമ്മിയെ സംബന്ധിച്ച് അനുമതിയും സാധ്യമല്ല. അതാണ് ഈ പദ്യത്തിൻ്റെ ചുരുക്കം. അപ്പോൾ ധർമ്മിയെ സംബന്ധിച്ച് പ്രത്യക്ഷമില്ല, അനുമതിയില്ലെങ്കിൽ ഒരു പ്രമാണവും അതിൽ പ്രവർത്തിക്കത്തില്ലെന്ന് ശ്ലോകത്രയിൽ പറയും. വിദ്യതേസ്തിധർമ്മീതി പ്രത്യക്ഷം അനവത് മാനാഭാവ അസുനേതി എന്താണ് ബോധയവ അവശിഷ്യത. പിന്നെ അസന്നിഷ്ടത്വാദസ്യ പ്രത്യക്ഷം അനുമാനവത് അസിഷ്ട സഹചര്യ ധർമ്മിണ്യ അനുമതി ബുധ. അത് അപൂർണമായൊരു പദ്യമാണ്. മൂന്ന് പദ്യം അത്രയും പോരാ. അത് എങ്ങനെ വന്നു എന്നറിയത്തില്ല. ആണ്ടിൻ തീയതി കയറിയുന്നവർ എവിടുന്നാ കിട്ടിയതെന്നൊന്നും പറഞ്ഞിട്ടുണ്ട് ഉണ്ടോ? അതായിരിക്കും ആരെങ്കിലും ഇട്ടായിരിക്കും. അത്രയും കൊണ്ട് അത് തീരുന്നതല്ല ഒരു വിഷയം. അത് മുഴുവൻ ചർച്ച ചെയ്യുന്നില്ല അവിടെ. എന്നാൽ ഇവിടെ ആ വിഷയം ചർച്ച ചെയ്യുന്ന രണ്ട് പദ്യങ്ങളിലായിട്ട് അത് പൂർണ്ണമാക്കുന്നുണ്ട് രണ്ട് പദ്യത്തിൽ. പക്ഷെ അവിടെ അത് പൂർണ്ണമാകുന്നില്ല. പറഞ്ഞു വരുന്ന വിഷയം കൺക്ലൂഡ് ചെയ്യുന്നില്ല. അങ്ങനെ അവിടെ നിർത്തുകയാണ്. അത് ആവർത്തനമുണ്ട്. അതെവിടെ നിന്നോ കണ്ടെടുത്ത് ചേർത്താണ്. അത് നോട്ട് ബുക്കിൽ നിന്നായിരിക്കും, ഞാനത് നോക്കിയില്ല. അത് ആദ്യത്തെ ആ വിദേവകൃതിയിൽ താഴെ എഴുതിയിട്ടുണ്ട്, എന്നടത്തുനിന്ന് കിട്ടിയതാണ്. ഗോവിന്ദനാശൻ്റെ നോട്ട് ബുക്കിൽ നിന്നാണ്, ശിവലിംഗസ്വാമിയുടെ നോട്ട് ബുക്കിൽ നിന്നാണ്, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. വളരെ പ്രാമാണികമായൊരു കാര്യമാണ് എന്നടത്തുനിന്ന് അത് കിട്ടിയെന്ന് നമ്മൾ അറിയുന്നത്. ശിവലിംഗസ്വാമിയുടെയും ഗോവിന്ദനാശൻ്റെയും നോട്ട് ബുക്കിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതെവിടെ നിന്ന് വന്നു, അതൊക്കെ പിൽക്കാലത്തുനിന്നൊരു അതൊക്കെ എടുത്ത് കളഞ്ഞ അതിൻ്റെ വിലയെ അവർക്കറിയത്തില്ല. ആധുനിക എഡിറ്റർമാർ അതെന്തിനത് എഴുതി വെച്ചിരുന്നു അതിനെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരു ബോധമൊന്നും എടുത്തും കളഞ്ഞിരിക്കുകയാണ്. വളരെ വിലപ്പെട്ട രേഖകളാണ്. എൻ്റെ ആധികാരികതയെ ഉറപ്പുവരുത്തുന്നതാണ്. കളഞ്ഞിട്ടെന്താ കാര്യം? അപ്പോൾ ഈ ധർമ്മി ഇവിടെ ഇപ്പോൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ധർമ്മി അങ്ങനെ ഒന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം ധർമ്മിയില്ലാന്നത് ഈ ശ്ലോകം വായിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. പക്ഷെ എന്തിനെയാണ് ഈ ധർമ്മി എന്ന് വിളിക്കുന്നത്? ധർമ്മി എന്ന് വിളിക്കുന്നത് ധർമ്മമുള്ള വസ്തു ഏതോ ആണ്. അപ്പം ധർമ്മമുള്ള വസ്തു എന്താണ്? ഓരോ പദാർത്ഥങ്ങളും ഓരോ വസ്തുക്കളും നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വസ്തുക്കളെയാണ് ധർമ്മി എന്ന് പറയുന്നത്. ഏതുമാകാം, മുമ്പിരിക്കുന്ന മൊബൈലാകാം, ഞാനിട്ടിരിക്കുന്ന വസ്ത്രമാകാം, മുമ്പിരിക്കുന്ന ഗ്ലാസ്സാകാം, മേശയാകാം. നമ്മൾ ഏതെങ്കിലും ഒന്നിനെ ഒരു വസ്തു എന്ന് തിരിച്ചറിഞ്ഞാൽ അത് എന്തായി? ധർമ്മിയായി. ആ ധർമ്മി ഇല്ലെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളൊരു വസ്തുവിനെടുത്ത് രണ്ടായി കഴിഞ്ഞാൽ രണ്ട് ധർമ്മിയായി. ധർമ്മി എന്നുള്ളത് നമ്മുടെ ഒരു ഭ്രാന്തിയാണ്. അങ്ങനെ ഒന്നില്ല. നമുക്ക് തോന്നുകയാണ് എന്തോ ഒന്നുണ്ടെന്ന്, അങ്ങനെയൊന്നില്ല. വാസ്തവത്തിലുള്ളത് എന്താണ്? ധർമ്മങ്ങളാണ്. ധർമ്മിയില്ലെങ്കിൽ നമ്മൾ ധരിച്ചിരിക്കുന്നത് ഒരു ധർമ്മിയെ ആശ്രയിച്ച് ധർമ്മങ്ങളുണ്ടെന്നാണ്. അവയില്ലാത്തതാണ് എന്നവസാനം പറയും. ഇത് വേറെ ചില സ്ഥലങ്ങളിലും വരുന്നുണ്ട്. ഇതൊരു പുതിയ ചിന്താഗതിയല്ല എന്ന് പറഞ്ഞു. കുടകനല്ലൂർ സുന്ദരശാസ്ത്രികളുടെ നിജാനന്ദ വിലാസം, അതിൽ വിശദമായിട്ടില്ലെങ്കിലും അതിൻ്റെ മലയാളം ചട്ടമ്പി സ്വാമിയുടെ പ്രവർത്തനമാണ് ഉള്ളത്. അതിൽ ചില ഭാഗങ്ങളിൽ ഇതേ യുക്തി അവിടെയും പ്രയോഗിക്കുന്നുണ്ട്. ധർമ്മിയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ധർമ്മം ധർമ്മത്തെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ധർമ്മി ഇല്ല, അതുകൊണ്ട് അത് അസത്യമാണ് പറയുന്നത്. സുന്ദരശാസ്ത്രികൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഗുരുവിൻ്റെ തന്നെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്, ഗുരുവിനേക്കാൾ മുമ്പേ ജനിച്ച ആളാണ്. 1931 ജനിക്കുന്ന, 78 മറ്റോ സമാധിയായി. നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ആളാണ് ഇന്നും. ഇപ്പോ അദ്ദേഹത്തിൻ്റെ രചന ഈ അദ്വൈതത്തിനും മറ്റും, അതൊരു ശൈവ അദ്വൈതിയായിരുന്നു. അത് ഗുരുവിനെ സ്വാധീനിച്ചിരിക്കാൻ വഴിയുണ്ട്. അന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് പ്രസിദ്ധനായിരുന്നത്. അതുകൊണ്ട് മനോമണീയം സുന്ദരം പിള്ളയുടെ ഗുരുവാണെന്ന് പറയുന്നു. ദൈവം ഗുരുദേവന്റെ സമകാലികൻ. മലയാള നാട്ടിൽ ജനിച്ച് മലയാള നാട്ടിൽ മരിച്ച ആളാണ് മനോമണി സുന്ദരൻ. പക്ഷെ തമിഴ് ദേശീയ ഗാനം എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയാണ്. ആ തമിഴരെന്ന് ചൊല്ലുന്ന അവരുടെ ദേശീയ ഗാനം, തമിഴ് ഭാഷയെക്കുറിച്ചുള്ള എഴുതിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് മനോന്മണി യൂണിവേഴ്സിറ്റി. അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നേരത്തെ അവരൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ മനോന്മണിയും നാടകം തമിഴ് ഭാഷയിലായിരുന്നു. പിന്നെ ഈ ദേശീയഗാനം, അദ്ദേഹം എഴുതിയ ദേശീയഗാനം അല്ലാതെ കരുണാനിധി കുറെ മാറ്റമൊക്കെ വരുത്തി. ആ ദേശീയഗാനത്തിൽ പറയുന്നുണ്ട് തമിഴാണ് ആദ്യ ഭാഷ പറയുന്നുണ്ട്. തമിഴ് ആദ്യ ഭാഷയാണ്. തമിഴിൽ നിന്നാണ് മലയാളം, കന്നഡ, തെലുങ്ക്, തുളു എല്ലാം ഉണ്ടായതെന്നും അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ആര്യഭാഷ മൃതമായിപ്പോയി, മരിച്ചുപോയി. എന്നാൽ തമിഴ്, അതിലും പുരാതനമായ തമിഴ് ഇന്നും ഒരു യുവതിയായി നിലനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു ആണ് അത് എഴുതിയിരിക്കുന്നു. ഈ കേരളത്തിൽ ജനിച്ച് വളർന്ന് കേരള യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു അദ്ദേഹം. തമിഴ് ഭാഷയിൽ ഇത്രയും വലിയ പാണ്ഡിത്യം നേടിയെന്ന് പറയുന്നത് ഒരു അദ്ദേഹം ഒരു വലിയ ജീനിയസ് ആയിരുന്നു. പല വിഷയങ്ങളിൽ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എഴുതിയ പുസ്തകത്തിന് ഇതേ ഒരു യുക്തി അവിടെ ചർച്ച ചെയ്യുന്നു. പിന്നെ അതിൻ്റെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഖണ്ഡന ഖണ്ഡ ഖാദ്യം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടെങ്കിലും ഇരിക്കും. അതും താർക്കിക ശൈലിയിൽ, താർക്കികന്മാരെഴുതാൻ വേണ്ടി ശ്രീ ഹർഷൻ എഴുതിയൊരു ബുക്കാണ്. അപ്പോ എന്താണ്, കർക്കശമായ തർക്കം ഉപയോഗിച്ച് താർക്കികന്മാരെ ഖണ്ഡിക്കാൻ വേണ്ടി എഴുതിയാണ്. അതായത് ന്യായ വൈശേഷികന്മാരെ നിഷേധിക്കാൻ വേണ്ടി എഴുതിയാണ്. അവരുടെ ലക്ഷണങ്ങളെയൊക്കെ ഖണ്ഡിക്കാനാണ് പ്രധാനമായിട്ട്. അതിന് ഒരു കഥ പറയുന്നുണ്ട്, ശരിയാണോ എന്നറിയത്തില്ല. കഥയല്ലേ, കഥ ശരിയാണോന്നില്ല, കഥ കഥ തന്നെയാണ്. കർഷന്റെ അച്ഛൻ കന്യാകുബ്ജത്തിലെ ആസ്ഥാന വിദ്വാനായിരുന്നു രാജാവിൻ്റെ. കന്യാകുബ്ജ രാജാവ്, കാശി രാജാവെന്നും പറയുന്നു. അവിടെ വച്ച് അദ്ദേഹത്തിന് ഉദയനാചാര്യൻ നൈയായികന്മാരെ ആചാര്യനെന്ന് വിളിക്കുന്ന ഒരേ ഒരാളാണ് ഉദയനാചാര്യൻ. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഇദ്ദേഹത്തിനെ പരാജയപ്പെടുത്തി. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഹീരാ പണ്ഡിതൻ, ഹീരാ പണ്ഡിതൻ എന്നാണ് അറിയപ്പെട്ടത്. അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തി വാദത്തിൽ. ഹീരാ പണ്ഡിതനായിരുന്നു അന്ന് അവിടുത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ, ഈ കന്യഗുപ്ത രാജാവ്. കന്യാഗുപ്തത്തിലെ രാജാവിൻ്റെ സദസ്സിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ഹീരാ പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ വാദപ്രതിവാദത്തിൽ ഉദയനാചരിച്ചെന്ന് പരാജയപ്പെടുത്തി. ആ പരാജയത്തിൽ അദ്ദേഹം വളരെ മനസ്താപമുണ്ടായി. അദ്ദേഹം അങ്ങനെ അദ്ദേഹം മരിച്ചുപോയി എന്നും അന്ന് അതൊക്കെ വലിയ ഇതാണല്ലോ. രാജസദസ്സിലൊക്കെ വലിയ പണ്ഡിതന്മാരായിരിക്കുന്നവരെ പരസ്യമായി വാദപ്രതിവാദത്തിലൊക്കെ പരാജയപ്പെടുത്തുക എന്ന് വെച്ചാൽ ഗുസ്തിയിലൊക്കെ പോയി പരാജയപ്പെടും പോലെയാണ്. അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഇന്നുള്ള ആൾക്കാരെടുക്കും, പണ്ടങ്ങനെ അല്ല. കാരണം ഇവരൊക്കെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇത് പഠിച്ച് പഠിച്ച് പഠിച്ച് പഠിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. ആരെങ്കിലും പരാജയപ്പെടുത്താൻ വന്നാൽ അവരെ പരാജയപ്പെടുത്താനും ജയിക്കാനും വേണ്ടിയിട്ടാണ്. അവരുടെ ജീവിതലക്ഷ്യം അതൊന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ രാജസദസ്സിലൊക്കെ സ്ഥാനം കിട്ടത്തുള്ളൂ. പരാജയപ്പെട്ടാൽ വലിയ സങ്കടം ഉണ്ടാകും, ഡിപ്രഷൻ ഉണ്ടാക്കും. ആ ഡിപ്രഷൻ വന്നു അധികം മരിച്ചു പോയെന്നും അല്ല ആത്മഹത്യ ചെയ്തെന്നും ഒക്കെ കഥ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. എന്തായാലും ഹർഷമിശ്രൻ ഈ കഥയൊക്കെ കേട്ടാണ് വളർന്നു വരുന്നത്. അപ്പൊ തന്നെ അദ്ദേഹത്തിന് നൈയായികന്മാരോടും വൈശേഷികന്മാരോടും അടങ്ങാത്ത പകയായി. ഇവരെഴുതി വച്ചിരിക്കുന്ന മുഴുവൻ ഖണ്ഡിക്കണം എന്നൊരു വാശിയായി. ഇദ്ദേഹം പോയി സരസ്വതി ഉപാസിച്ചു എന്നാണ്, അതൊരു കഥയാണ്. സരസ്വതിയെ ഉപാസിച്ച് സരസ്വതി പ്രത്യക്ഷമായി ഇദ്ദേഹത്തിന് വരം കൊടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അസാമാന്യമായ പ്രതിഭാശാലിയായി. അപ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ ഒന്നും പഠിക്കേണ്ടി വന്നില്ല, എല്ലാം തോന്നുകയാണ് മനസ്സിൽ സർവശാസ്ത്രങ്ങൾ. ഉടനെ ഇദ്ദേഹം രാജസദസ്സിൽ പോയി ഇദ്ദേഹം പറയാൻ തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ അറിവ് അവിടെ പ്രദർശിപ്പിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ വലിയ ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കി. കാരണം ഇദ്ദേഹം പറയുന്ന ആർക്കും മനസ്സിലാവുന്നില്ല, അത്രയും കടന്ന അറിവാണ്. ഇദ്ദേഹത്തിൻ്റെ തർക്കവും മറ്റുമൊന്നും ആൾക്കാർക്ക് മനസ്സിലാകണ്ടേ? എന്നാലും ജയവും തോൽവിയും രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇദ്ദേഹം പറയുന്ന മറ്റുള്ളവർക്ക് മനസ്സിലാവണം. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി ഇത്രയും വലിയ പാണ്ഡിത്യം ബുദ്ധിയും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, കാരണം ആൾക്കാർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് എന്താ പ്രയോജനം? എന്നാൽ ഈ മനുഷ്യൻ അന്ന് ഈ ഐൻസ്റ്റൈൻ കണ്ടുപിടിച്ചവരും കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇന്ത്യ എന്നെയും വലിയ പുരോഗമിച്ചു പോയെ. അതൊന്നും ചെയ്തതൊന്നുമില്ല. ആകെ ഇദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതിമയും ഈ തർക്കത്തിലാണ്. ഇദ്ദേഹം തിരിച്ചു വന്ന് വീണ്ടും ദേവി ഉപാസിച്ചു. ഉപാസിച്ചപ്പം ദേവി വീണ്ടും വന്നവൻ പറഞ്ഞു, എനിക്ക് ഇത്രയും വേണ്ട, ഇത് കൂടിപ്പോയി, ഇത് കുറച്ച് താഴ്ത്തി തരണമെന്ന് പറഞ്ഞു, കുറച്ച് തരണമെന്ന്. ദേവി പറഞ്ഞൊരു കാര്യം ചെയ്ത് ഈ രാത്രി എല്ലാ ദിവസവും രാത്രി തൈര് കഴിക്കാൻ പറഞ്ഞു. രാത്രി തൈര് കഴിച്ചാൽ ബുദ്ധി കുറഞ്ഞു എന്നാണ് പറയുന്നത്. ശരിയാണോന്ന് എനിക്കറിയത്തില്ല, കഥയിൽ അങ്ങനെയാണ്. അത് ഒന്നുകൂടെ പറഞ്ഞെന്ന് പറയുന്നു, തുവരച്ചെടികൾ ഉള്ള കാട്ടിപ്പോയിരുന്നു രാത്രി തൈര് കഴിക്കുന്നു. അത് ഇതുമായിട്ടുള്ള എന്താ ബന്ധമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കഥകളാണ്. എന്തായാലും ഇദ്ദേഹം രാത്രി തൈര് കഴിച്ചപ്പോൾ ഇത് കുറച്ച് ഇറങ്ങി. ഒരു പക്ഷെ കീർക്കായിരിക്കും, ആർക്കറിയാം കൂടിയത്. ആർക്കും പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ അതും ആകാം. എന്തായാലും ഇത് കുറച്ച് ഇറങ്ങി, കട്ടിറങ്ങി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് കുറച്ച് ഇറങ്ങി. ഇറങ്ങിയതിന് ശേഷം പിന്നെ അദ്ദേഹം എഴുതിയാണ് നൈഷധീയം കാവ്യം, കണ്ടെന്ന കണ്ട കാവ്യം തുടങ്ങിയ ഗ്രന്ഥങ്ങളെല്ലാം എന്താണോ സൂപ്പർ സാധനങ്ങളാണ്. അതും ആർക്കും വായിച്ചാൽ മനസ്സിലാകത്തില്ല, ഇപ്പോഴും പ്രയാസമാണ്. അപ്പൊ അതിൻ്റെ അദ്ദേഹം എന്ത് ചെയ്തു, നയാ വൈശേഷികന്മാരെ ഖണ്ഡിച്ചു. അതാണ്. ന്യായവിശേഷികന്മാർ പറയുന്ന എല്ലാം നിർവചനീയമെന്നാണ്, എല്ലാം നിർവചിക്കാം. ദ്രവ്യം എന്താണ്, ഗുണം എന്താണ്, കർമ്മം എന്താണ്, സാമാന്യം എന്താണ്, വിശേഷം എന്താണ്, ഇതൊക്കെ അവർ നിർവചിക്കും. അതാണ് അവർ ലക്ഷണം ഉണ്ടാക്കുക. ഖണ്ഡകാദ്യത്തിൽ എന്തായത്, അതിനെല്ലാം അനിർവചനീയമാക്കി. ഞാൻ പറഞ്ഞു, ഒന്നും നിർവചിക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും അസംബന്ധമാണ്, അതും സാധ്യമേ അല്ല, അനിർവചനീയമാണ്. നിർവചനീയമായതെല്ലാം അനിർവചനീയം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്വൈതികൾക്ക് അത് ഇഷ്ടപ്പെട്ടത്. അവർ അനിർവചനീയവാദികളാണല്ല, നേരിട്ടതിൽ അദ്വൈതത്തെ പറയുന്നില്ല. പക്ഷേ തർക്കികന്മാരുടെ നിർവചനങ്ങളുടെ സ്ഥാനത്ത് നിർവചനീയം എന്ന് പറഞ്ഞിടത്തെല്ലാം ഭക്ഷണം എന്ന് പറഞ്ഞ് അനിർവചനീയം എന്ന് പറഞ്ഞു. അപ്പൊ അത് അദ്വൈതികൾക്ക് സൗകര്യമായി. പിന്നെ അതിന് പലരും ഖണ്ഡിച്ചിട്ടുണ്ട്, പിന്നെ അതിനെ വീണ്ടും ഖണ്ഡിച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാകാൻ കുറച്ച് പ്രയാസമുള്ളതാണ്, പക്ഷെ താർക്കികമാണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. തർക്കം പഠിക്കുന്നവർക്ക് പ്രയാസമുണ്ട്, തർക്കത്തിൻ്റെ അടിസ്ഥാനമൊക്കെ അറിയാമെന്നുള്ളവർക്ക് മനസ്സിലാകാം. നമ്മുടെ വേദാന്ത പരിഭാഷയുടെയൊക്കെ ഒരു ശൈലി. അതിൽ ഈ വാദം വരുന്നുണ്ട്, ഏത് ഖണ്ഡനഖണ്ഡ നാല് പരിച്ഛേദങ്ങൾ എന്ന് പറയും, നാല് ഭാഗമാണ്. അതിൽ നാലാമത്തെ പരിച്ഛേദം വിശിഷ്ട ലക്ഷണ ഖണ്ഡനം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ദണ്ഡീപുരുഷ വൈശിഷ്ട്യം അതിനെ ഖണ്ഡിക്കുന്ന ഭാഗമാണ്. അതൊന്നും നിർവചിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. തർക്കികന്മാരതിനെയൊക്കെ നിർവചിക്കും, വിശേഷണം, വിശേഷ്യം, സംബന്ധം അതൊന്നും ഒരിക്കലും നിർവചിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെയും ധർമ്മി, ധർമ്മം, അതിൻ്റെ സംബന്ധം. ഒരു ധർമ്മിയും ധർമ്മവും ഉണ്ടെങ്കിൽ ധർമ്മിയും ധർമ്മവും തമ്മിൽ സംബന്ധവും വേണം. ഇതൊക്കെ അനിർവചനീയം എന്ന് പറഞ്ഞ് അദ്ദേഹം ഖണ്ഡിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം നേരിട്ടല്ല ഖണ്ഡിക്കുന്നത്, അതിന് അദ്ദേഹം അതിനെ പരാമർശിക്കുകയാണ്. ഇങ്ങനെ ഒരു ഖണ്ഡനമുണ്ട്, അങ്ങനെ ഒരു ഖണ്ഡനം ഉണ്ടെന്ന് പറയുമ്പോൾ അതിനും പിന്നിലേക്ക് പോയി ബൗദ്ധ പരമ്പരയിലാണ് ശരിക്കും ഈ ഖണ്ഡനം നിലനിൽക്കുന്നത്. ധർമ്മകീർത്തി, ശാലികാനാഥ് ഇങ്ങനെയൊക്കെയുള്ള ആചാര്യന്മാരുടെ പ്രമാണ സമുച്ചയം പോലെയുള്ള ഗ്രന്ഥങ്ങളിലാണ് ശരിക്കും ഈ ഖണ്ഡനം നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഇത് ബൗദ്ധന്മാരാണത് ചെയ്യുന്നത്. അതിൽ സ്വല്പം വ്യത്യാസപ്പെടുത്തി അദ്വൈതി അതിനെ സ്വീകരിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ശരിക്കും ഈ ധർമ്മധർമ്മികളെ നിഷേധിക്കുന്നത്, ധർമ്മം ധർമ്മി അതിൻ്റെ സംബന്ധത്തെ നിഷേധിച്ചവരാണോ, ബൗദ്ധരാണ്, നാഗാർജുനന്റെ പരമ്പരയിൽപ്പെട്ട ആചാര്യന്മാർ. അതിൽ നിന്ന് ആണിങ്ങനെ ഖണ്ഡനകാരനിൽ വന്നു. പിന്നെ അങ്ങനെ വിദ്വാൻമാര് ഇങ്ങനെ കൊണ്ടുവന്നാണ് ഇതിനകത്തും വന്നു. അപ്പൊ ഈ വാദം, ഇതൊരു വാദമാണ്, ആണ് ആശാൻ പറഞ്ഞ താർക്കിക ദൃഷ്ടിയാ പരിശോധിക്കുന്നത്. ഇതിന് ബൗദ്ധ പാരമ്പര്യത്തോളം പഴക്കമുള്ളതാണ് എന്ന് പറഞ്ഞാൽ, അവരൊക്കെ സി കോമൺ എറേ 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിരുന്നവരാണ്. ധർമ്മകീർത്തി എന്നിട്ട് ആ കാലഘട്ടത്തിലേ ഉള്ളതാണ് ഈ ഒരു വാദം. അതുകൊണ്ടാണ് പറയുന്നത് ഈ അദ്വൈതത്തിൻ്റെ ആധാരശില എന്ന് പറയുന്നത് ഈ ബൗദ്ധ ദർശനമാണ്. പക്ഷെ അതിനെ പൂർണ്ണമായി സ്വീകരിക്കുന്നില്ല. അതിൽ കുറച്ചുകൂടെ കൂട്ടിച്ചേർത്തപ്പോൾ അതിനെ അദ്വൈതമാക്കിയതാണ്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു സംശയമില്ലാതെ ബൗദ്ധമാണ്. അവിടെ നിന്നാണ് ഇത് വരുന്നത്. അപ്പൊ ഇത് ഒരുപാട് പഴക്കമുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരും നിഷേധിക്കുന്നതും ബൗദ്ധന്മാരെ നിഷേധിക്കുന്നതും ഭക്ഷൻ നിഷേധിച്ചതും ഈ സുന്ദരശാസ്ത്രികൾ അതിനെ നിഷേധിച്ചപ്പോഴും എല്ലാം അവരെ നിഷേധിക്കുന്നത് ഈ ധർമ്മധർമ്മി എന്ന് പറയുന്നതിനെ ധർമ്മിയെ നിഷേധിക്കാൻ. എവിടെയാണോ നമ്മൾ ധർമ്മങ്ങൾ കാണുന്നത് അവിടെ ഒരു ധർമ്മിയില്ല എന്നാണ് പറയുന്നത്. ധർമ്മിയില്ലെന്ന് വെച്ചാൽ പദാർത്ഥങ്ങളില്ല എന്ന് വരും. പദാർത്ഥങ്ങളെ ഇല്ല. അതാണ് അടുത്ത് പറയുന്നത്, 60 ധർമ്മിയല്ല. നിങ്ങൾ അറിയുന്ന ഒരിക്കലും ധർമ്മിയല്ല. പിന്നെ എന്താണ് ധർമ്മമാം, ധർമ്മത്തെയാണ്. ഏതെങ്കിലും ഒരു വസ്തുവിനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അറിയുന്നത് ആ വസ്തുവിലെ ധർമ്മങ്ങളെയാണ്. ആ ധർമ്മങ്ങളല്ലാതെ അവിടെ ഒരു ധർമ്മി ഇല്ല. നിങ്ങൾ സാധാരണ പറയണോ നാരങ്ങയുടെ മഞ്ഞ നിറം എന്ന് പറയുന്നിടത്ത് നിങ്ങൾ രണ്ടിനെയും ബുദ്ധിമുട്ട് അംഗീകരിക്കുകയാണ്. നിങ്ങൾ നാരങ്ങയാന്ന് പറയുന്നത് ധർമ്മിയാണ്, അതിൻ്റെ നിറമെന്ന് പറയുന്നത് ധർമ്മത്തെ. ഇങ്ങനെ ഒന്നവിടെ ഇല്ല. പിന്നെ എന്തേ ഉള്ളൂ നമ്മൾ അനുഭവിക്കുന്നത്? ധർമ്മത്തേ ഉള്ളൂ, ധർമ്മിയില്ല. ഇതാണ് പറയുന്നത്. എല്ലാ വ്യാഖ്യാതാക്കളും ഏകദേശമൊക്കെ ഇതിങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആശാൻ ഒഴികെ ബാക്കിയല്ല. എന്നിട്ട് അവസാനം ധർമ്മി എന്ന് പറയുന്നത് എല്ലാവരും കൊണ്ടെത്തിക്കുന്ന ഇവിടെ ആത്മാവാണെന്ന് നിൽക്കും. അതാണ് ഇതിന് പറ്റിയിട്ടുള്ള തെറ്റ്. ധർമ്മി ആത്മാവല്ല. ഇവിടെ ധർമ്മി എന്ന് പറയുന്നത് ആത്മാവിനെയല്ല, പിന്നെയോ എന്തിനാണ് ധർമ്മി എന്ന് പറയുന്നത്? ഏതൊരു വസ്തുവിനെയും നമ്മൾ പ്രത്യക്ഷമായി ഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ വിശേഷതകളൊക്കെ ഉള്ളതായ ഒന്നുണ്ടെന്ന് നമ്മൾ കരുതുന്നു. അതെപ്പോഴും ഇത് ഓർത്തിച്ചു വെച്ചാൽ മതി. നാരങ്ങ എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടെന്ന് നമ്മൾ കരുതുന്നു. എന്തുകൊണ്ട്? നമ്മൾ അനുഭവിക്കുന്നതുകൊണ്ട്. പക്ഷെ നമ്മൾ അനുഭവിക്കുന്നത് ആ വസ്തുവിനെയല്ല, പിന്നെ എന്തിനെ? ധർമ്മത്തെയാണ്. അപ്പോൾ ഈ ഇതിൽ ഇങ്ങനെ ഓരോ വസ്തുവിനെ എടുത്തിട്ട് അങ്ങനെ പദാർത്ഥങ്ങളില്ലെന്നാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ അതിനാ ധർമ്മി ആത്മാവുമായിട്ട് ഇതിന് യാതൊരു ബന്ധം. ആത്മാവുമായിട്ട് ഇതിന് ബന്ധമില്ല. പക്ഷെ ആൾക്കാരെല്ലാം ഇങ്ങനെ വ്യാഖ്യാനിച്ച് കാട് കയറി പോയി പോയി അവസാനം ധർമ്മി എന്ന് പറഞ്ഞാൽ ആത്മാവെന്ന് പറഞ്ഞ് എത്തിച്ചേരും. എന്തുകൊണ്ട്? ഈ ഒരു വിചാരമായിട്ട് അവർക്ക് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് നടരാജൊരു ഉൾപ്പെടെയുള്ളവർ എഴുതിയിരിക്കുന്ന അസംബന്ധമാണ്. അപ്പൊ അവിടെ നമ്മളൊന്ന് സ്വീകരിക്കേണ്ടി വരും. ഒന്നുകിൽ ആശാൻ ഗുരുവിൽ നിന്ന് നേരിട്ട് പഠിച്ച്, അല്ലെങ്കിൽ നടരാജ ഗുരു നേരിട്ട് പഠിച്ച്, ഗുരുവിൽ നിന്നത് നേരിട്ട് മനസ്സിലാക്കി. അപ്പൊ ആരാണോ, ആരുടെ വ്യാഖ്യാനമാണോ ശരി, ആളായിരിക്കും നേരിട്ട് മനസ്സിലാക്കി. അപ്പൊ ഗുരുവിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കി എന്ന് പറയും അവകാശവാദം പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലെയിമുകൾക്കൊന്നും യാതൊരു കാര്യമില്ല. അത് നിങ്ങൾ ആശാന്റെ അത് വായിക്കുമ്പോൾ മനസ്സിലാവും. ആശാൻ നേരിട്ട് എന്തായാലും മനസ്സിലാക്കി. ആശാൻ അതിന് അവസരം ഉണ്ടായിരുന്നു. കാരണം 2 വർഷം അരുവിപ്പുറത്ത് ആശാൻ ഗുരുവിനോടൊപ്പം തന്നെ നിന്നിരുന്നു. ആ സമയത്ത് ഗുരു ആൾക്കാരെ പഠിപ്പിച്ചത്, പിന്നീടാണ് പഠിപ്പിലെല്ലാം അവസാനിപ്പിച്ചത്. ആശാനൊക്കെ ഗുരുവിൽ നിന്ന് പല കാര്യങ്ങളും നേരിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അന്ന് ആത്മോപദേശവും എഴുതിയിട്ടില്ല, എഴുതിയെന്നല്ല ഞാൻ പറയുന്നു. പക്ഷെ ഈ ആശയങ്ങൾ ഇതായത് ഗുരുവിന് നിന്നോ ആശാന് നേരിട്ട് ഗ്രഹിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഗുരു വളരെ കുറച്ച് ഫ്രീ ആയിരുന്നു, സഞ്ചാരം ഉണ്ടായിരുന്നെങ്കിലും ഉള്ളപ്പോഴെല്ലാം ആശാനെ കൂട്ടിയിട്ടുണ്ട് കൂട്ടം. പിന്നെ ആശാൻ പ്രതിഭാശാലിയായിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഗ്രഹിക്കാൻ അസാമാന്യമായ ശേഷിയുള്ള ആളാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കിയാണ് ആശാരി. പിന്നെ ആത്മോദേശകത്തിന് വ്യാഖ്യാനം എഴുതിയപ്പം എന്താണ് ആശാനെ പരിഹസിച്ച ഗുരു പലതും പറഞ്ഞു എന്നൊക്കെ അങ്ങ് പ്രചാരമായി. അതുകൊണ്ട് പിന്നെ ആരും ഇത് ശ്രദ്ധിക്കാൻ പോയില്ല. പക്ഷേ ആശാൻ ആത്മോദേശത്തിന് ഒരു വ്യാഖ്യാനം എഴുതി പൂർത്തിയാക്കിയിരുന്നെങ്കിൽ അത് ഈ രംഗത്ത് ഗുരുവിൻ്റെ ഈ അദ്വൈതത്തെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിരുന്നെ. പക്ഷെ എന്തുകൊണ്ടോ അങ്ങനെ ഒന്ന് സംഭവിച്ചു. അതിൻ്റെ തുടക്കം കാണുമ്പം തന്നെ അറിയാം, ഇതിൻ്റെയൊക്കെ മർമ്മ ആശാൻ മനസ്സിലാക്കിയിരുന്നു, അതുപോലെ വേറൊരാളും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ സംഘടനാ പ്രവർത്തനങ്ങൾ, പിന്നെ ആശാന്റെ ശ്രദ്ധ മുഴുവൻ കാവ്യങ്ങളിലൊക്കെ ആയി, കാവ്യരചനയിലായി. അതൊക്കെ ഇതിനു ശേഷമാണ്, ആശാന്റെ പ്രസിദ്ധമായ കൃതികളെല്ലാം വരുന്നതിന് ശേഷമാണ്, 1904 ശേഷമാണ് എല്ലാം വന്നത്. ഏകദേശം അടുപ്പിച്ചാണ് വീണപ്പൂ വരുന്നത് തോന്നി. പ്രധാന മറ്റു കൃതികളൊക്കെ ഇതിന് ശേഷം വാതിലായി ശ്രദ്ധ അതിലേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിന് ശരിയായ വ്യാഖ്യാനം ഉണ്ട് അതെങ്കിൽ നമ്മൾ മനസ്സിലാക്കും. അതായത് വ്യാഖ്യാതാക്കൾ പറയുന്ന അബദ്ധമല്ല ഇതിൻ്റെ വ്യാഖ്യാനം. ഇനി ആരെങ്കിലും ശരിക്കും എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ട വ്യാഖ്യാനങ്ങളുടെ കാര്യം എനിക്ക് പറയാം. നടരാജഗുരു ഇതിങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്, മേശയും അതിൻ്റെ ഉദാഹരണമൊക്കെ പറഞ്ഞിട്ട് അവസാനം വീണ്ടും ധർമ്മി എന്ന് പറയുമ്പോൾ എവിടേക്ക് പോകും? ആത്മാവിലേക്ക് പോകും. അവിടെ അബദ്ധം പറഞ്ഞെല്ലാം പോയി. ധർമ്മി ആത്മാവിലേക്ക് പോയി കഴിഞ്ഞാൽ തീർന്നു. ആത്മാവ് നിർധർമ്മകമാണ്, അത് ആത്മാവിനൊരു ധർമ്മവും. അതാണ് അവസാനം പറയുന്നത്, തങ്ങുന്നൊരു വടിവാം അറിവുള്ളത് ഓർത്തിട്ടേ. ധർമ്മിയല്ല അറിവെന്ന് പറയുന്നത്, ധർമ്മിയല്ല ധർമ്മിയെ ഇല്ലെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവരെങ്ങനെ അറിവിനെ ധർമ്മിയാക്കും? അതിൽ വരുന്ന ആ യുക്തി ഭംഗം പോലും അവർക്ക് യോജിപ്പിക്കാൻ പറ്റിയില്ല. കാരണം ഇതെന്താണ്, നീന്റെ ആശയം മനസ്സിലായില്ല, അതാ കുഴപ്പം. രണ്ട് പദ്യങ്ങളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? അത് എനിക്കത് വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന പണ്ട് സച്ചിദാനന്ദ സ്വാമി എന്നോട് പറഞ്ഞു, ബുദ്ധൻ 3 പദ്യം എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊരു ലോകത്ത് ആർക്കും മനസ്സിലായി. ഇന്ന് ആശാൻ അത് മനസ്സിലാക്കി എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇവരാരും കണ്ടതും വായിച്ചതും. ആശാൻ ആ എഴുതി വെച്ചിരുന്നു മാത്രം എടുത്ത് കോപ്പി ചെയ്ത് എൻ്റെ അടി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്തോളം ഈ രണ്ട് പദ്യം. അതാ അറിവ് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിനും ആശാൻ വളരെ ഭംഗിയായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആത്മവിശദം വ്യാഖ്യാനം കണ്ടിട്ടില്ലേ? ആ അത് ഓഡിയോ ഉണ്ടോ വായിക്കുന്നത്? ആശാന്റെ സമ്പൂർണ്ണ കൃതികൾ അതിൽ ആ ഗദ്യകൃതികളിൽ 4-ാം ഭാഗത്തിൽ ഗദ്യത്തിലുണ്ട്. ആശാന്റെ സമ്പൂർണ്ണ കൃതികൾ ഗദ്യകൃതികൾ, അതാണ് എൻ്റെ ഇരിക്കുന്നത്. മുമ്പ് എവിടെയോ ആശാന്റെ കൃതികൾ ഇതിലല്ലാതെ എവിടെ ചേർത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് വളരെ മുമ്പ്. അതെവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എന്തായാലും എല്ലാം ഒരുമിച്ച് കിട്ടുന്നുണ്ട്. അതിനകത്ത് ഓൺലൈനിൽ വായിക്കുമ്പോൾ ഇത് മുഴുവൻ വായിക്കുമെന്ന് തന്നെ ആർക്കറിയാം ഇതാരാ വായിക്കുന്നത്. അതിനകത്ത് നാരങ്ങയുടെ കാര്യമൊന്നും പറയുന്നില്ല, വായിച്ചാൽ അങ്ങോട്ട് കേൾക്കണമെന്നുമില്ല. നാരങ്ങയെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ മാങ്ങയെന്നായിരിക്കും കേൾക്കുന്നത്. ഓക്കെ, അങ്ങനെ ആയിക്കോളും. വായിച്ചാൽ കറക്റ്റ്, കേട്ടാന്ന് ധർമ്മി എന്ന് പറഞ്ഞപ്പോൾ ആത്മാവെന്ന് പറഞ്ഞിടത്താണ് തകരാറ്. അത് ധർമ്മി എന്ന് പറയുന്ന ആത്മാവല്ല നാരങ്ങയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആശാന്റെ വ്യാഖ്യാനം തന്നെ വായിക്കും. അതായത് നിങ്ങൾ ഈ ഖണ്ഡനം പോലെയുള്ള കൃതികൾ വായിക്കും. അല്ലെങ്കിൽ പ്രമാണവാർത്തികം വായിക്കും. അതൊന്നും നടക്കുന്ന കാര്യമില്ലല്ലോ. ബൗദ്ധ സാഹിത്യമായി അതൊക്കെ ഇപ്പൊ കിട്ടുന്നതാണ്. പ്രമാണവാർത്തികം എല്ലാം ഇന്റർനെറ്റ് ആർക്കീവ്സിലുണ്ട്. സംസ്കൃതം അറിയാമെന്നുള്ളവർക്ക് വ്യാഖ്യാന സഹിതമുണ്ട്. സംസ്കൃതവും ഇംഗ്ലീഷും ഉണ്ട് വ്യാഖ്യാനം. അതൊക്കെ വായിച്ചു നോക്കുക.